സ്വസ്യ ശക്തിരേവ അസൃജ സ്വയം ആഗുപ്തത്വേരിതം സ്വസ്മിൻ വിലീനമഥവൈസ്വത ബീജാതങ്കുരവത് സ്വസ്യ ശക്തിരേവ അസൃജ സ്വയം. ഇതം നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം, ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള പ്രപഞ്ചം, ഉത്പത്തി ഉത്പത്തിക്ക് മുമ്പ് ഇത് തന്നെയാണ് അഗ്രെ എന്ന് നേരത്തെ പറഞ്ഞത്. അടുത്ത ഇത് പറഞ്ഞ എന്താണ് ആദവും, അത് തന്നെ പറഞ്ഞത്. ഇവിടെ അത് തെളിച്ചു പറയുന്നു ഉത്പത്തി പ്രാഗ്, ഉത്പത്തിക്ക് മുമ്പ്. സ്വസ്മീ വിലീനം, തന്നിൽ. തന്നിൽ എന്ന് പറയുമ്പോൾ ആരിൽ? നേരത്തെ പറഞ്ഞ പ്രഭു, ആ പ്രഭുവിൽ. അതിന് മുമ്പ് ഈശ്വരൻ എന്ന് പറയും. ഇതെല്ലാം കൊണ്ട് കേട്ടും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. വിലീനം ആയിരുന്നു, വിലീനമാസീത്. മുമ്പിലത്തെ ക്രിയ ഇങ്ങോട്ട് എടുത്തോണം, ആസീത്. ഇവിടെ നോക്കൂ, ആദ്യം അസത്ത് എന്ന് പറഞ്ഞു, രണ്ടാമത്തേല് വാസനാമയം എന്ന് പറഞ്ഞു, മൂന്നാമത്തേല് വിലീനം എന്ന് പറഞ്ഞു. ഈ ആദ്യം പറഞ്ഞ അസത്തിന്റെ വിശദീകരണമാണ് ഇതല്ല. അസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വാസനാമയം എന്നെടുക്കാം, അല്ലെങ്കിൽ വിനീനം ലയിച്ചിരുന്നു. അഥവാ അനന്തരം ഇത് വിനീതമായിരുന്ന അവസ്ഥയ്ക്ക് ശേഷം സ്വതഹ, ഇവിടെ മാറ്റേണ്ട കാര്യമൊന്നുമില്ല, മാറ്റേണ്ട വിശേഷപ്പെട്ട തന്നിൽ നിന്ന്. എന്നുവെച്ചാൽ ആ പ്രഭുവിൽ നിന്ന്, ഈശ്വരനിൽ നിന്ന്. ബീജാത് അങ്കുരവത്, ബീജത്തിൽ നിന്ന് അങ്കുരം പോലെ, ഒരു വിത്തിൽ നിന്ന് അതിൻ്റെ പൊടിപ്പ് പോലെ. സ്വസ്യ, ആരുടെ? ആ പ്രഭുവിന്റെ. ശക്തിരേവ, ശക്തി തന്നെ. സ്വയം അസൃജത്, സ്വയം സൃഷ്ടിച്ചു. അപ്പോ ആദ്യ രണ്ട് പറഞ്ഞാലും ഒരുപോലെയുള്ള കാര്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കണം. അവിടെ അഗ്രഹം എന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് എന്ത് പറഞ്ഞു? ആദവ് എന്ന് പറഞ്ഞു. അതിന് പേരെ ഇവിടെ എന്ന് പറഞ്ഞു? ഉത്പത്തി പ്രാ. പിന്നെ അവിടെയും പറഞ്ഞു ആദ്യം ഇതം, രണ്ടാമത്തേനും പറഞ്ഞു ഇതം, മൂന്നാമത്തേനും പറഞ്ഞു ഇതം. എല്ലാം പ്രപഞ്ചത്തെ സംബന്ധിച്ച് ആദ്യത്തേൽ പറഞ്ഞു പരമേശ്വര, രണ്ടാമത്തേൽ പറഞ്ഞു പ്രഭു, മൂന്നാമത്തെ ആ പരമേശ്വരൻ പ്രഭുവിനെ കുറിക്കാൻ വേണ്ടി പറഞ്ഞു സ്വസ്യ സർവനാമശം തന്റെ. ആദ്യത്തേൽ പറഞ്ഞു അസത്, രണ്ടാമത്തേൽ എന്ന് പറഞ്ഞു വാസനാമയം. അതിന് പകരം അതിനെ വിശദീകരിക്കുകയാണ്, പകരമല്ല വിലീനം. ഈ മൂന്ന് കാര്യങ്ങളും എന്താണ് പരസ്പരം ബന്ധപ്പെടുത്തി വേണം മനസ്സിലാക്കാൻ. വെച്ചാൽ ഈ അസത്തെന്ന് പറഞ്ഞതിന് പിന്നീട് വരുന്ന കിഴങ്ങന്മാര് ഇതൊക്കെ ആകെ വ്യാഖ്യാനിച്ച് ഉളവാക്കുമെന്ന് ഗുരുവിനറിയാൻ വരും. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഈ പദങ്ങളെല്ലാം ഉപയോഗിച്ച് ഗുരു തന്നെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. എന്നാലും ഈ കഴുതകൾക്ക് ഇത് മനസ്സിലാവും? മനസ്സിലാകത്തില്ല, അത് മനസ്സിലാകത്തില്ല. ഇതിന്റെ പരസ്പര ബന്ധം ഈ അസത്തെന്ന് പറഞ്ഞത് തന്നെയാണ് ഉപാസനാമയം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് വിലീനമെന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ അസത്വം എന്ന് പറഞ്ഞാൽ അത് ലയിച്ചിരിക്കുന്നതാണ് അസത്വം. അതിനിവിടെ പറഞ്ഞ ഉദാഹരണത്തിന് വ്യക്തമാണ്, ബീജത്തിൽ വൃക്ഷം ലയിച്ചിരിക്കുന്നു, അത് സർവസമ്മതമായ കാര്യമാണ്. അപ്പോ ഒരു പയർ വിത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം വൃക്ഷം അസത്താണ്. വൃക്ഷം എന്ന് പറഞ്ഞാൽ അസത്വം എന്ന് പറഞ്ഞാൽ അവിടെ ഇത്രയും അർത്ഥമുള്ളൂ, അത് ഉണ്ട് എന്ന് നമുക്ക് പറയത്തക്ക രീതിയിൽ അവിടെ കാണുന്നില്ല, അത്രയേ ഉള്ളൂ. അവിടെ ഉണ്ട്, ഉണ്ട് എന്ന് പറയത്തക്ക രീതി അതിൽ കാണുന്നില്ല. അതും പ്രത്യേകിച്ച് ഒരു കൊച്ചുകുട്ടിക്കാണെങ്കിൽ പയർ കണ്ട അതിനകത്ത് വൃക്ഷമുണ്ടെന്നറിയാൻ പറ്റും. പയറ് നട്ട് കിളിച്ചു വന്ന് പലതവണ മനുഷ്യൻ കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതാ എന്റെ ഉള്ളിലുണ്ടായിരുന്നു. അല്ലാതെ ഒരാൾക്ക് പെട്ടെന്നൊന്നും മനസ്സിലാകത്തില്ല. ഇപ്പൊ മനുഷ്യൻ പലതവണ ഇത് വിത്ത് മണ്ണിൽ കിടന്ന് കിളിർക്കുന്ന കണ്ട് മനസ്സിലാക്കിയാണ് ആ ഇതിനകത്ത് ഉള്ള സാധനം തന്നെ. അതുപോലെ ഇത് അസത്വമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് വാസനാരൂപത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ബീജരൂപത്തിലായിരുന്നു എന്നെ അർത്ഥം. പിന്നെ എന്താണ് അത് ലയിച്ചിരുന്നു എന്നും പറയാം, ലയിച്ചിരിക്കുന്നു പ്രകടമാകും. സൃഷ്ടിയിൽ അതാ സംഭവിക്കുന്നത്, ലയിച്ചിരിക്കുന്ന ഒന്നും പ്രകടമാകുന്നു. ഇത്രയും കൊണ്ട് അസത്വം എന്ന് പറയുന്നത് വ്യക്തമാണ്. പിന്നെ നമ്മള് വെറുതെ അത് സത്താണോ അസത്താണോ ഇങ്ങനെയൊന്നും ചിന്തിച്ച് തടവോക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഈ മൂന്ന് പദ്യങ്ങളിലത് വളരെ വ്യക്തമാണ്. ഗുരു തന്നെ അതിന് വിശദമാണ്, ഒരു സംശയവും വേണ്ട. കാരണം ഇത് പഴയ ഉപനിഷത്തിൽ പറഞ്ഞ കാര്യം തന്നെ, പുതിയൊരു കാര്യമൊന്നുമല്ല. അത് ഗുരു അതിനെ വിശദീകരിച്ചു തന്നെയാണ്. അതെവിടെ വിലയിച്ചിരുന്നു? സ്വസ്മിൻ ഐശ്വര്യം തന്നെ വിലയിച്ചിരുന്നു, വിത്തിലാണല്ലോ. ഉച്ചം വിലയിച്ചിരിക്കുന്നു, അതുപോലെ ഈശ്വരനത് ലയിച്ചിരുന്നു. ഈ കാണുന്ന ഇതൊന്നും പ്രകടമാകാതെയിരുന്നു, അതുകൊണ്ടാണ് അസത്വം എന്ന് പറഞ്ഞത്. അതിനുശേഷം അഥവൈ അനന്തരം, അപ്പോ ഈ അസത്തായിരിക്കുന്ന ഒരവസ്ഥ, പിന്നെ ഇത് പ്രകടമാകുന്ന ഒരവസ്ഥ, ഇതിനെ കാണിക്കാനാണ് ആദ്യം എന്തു പറഞ്ഞു? പുനഃ വീണ്ടും രണ്ടവസ്ഥകളെ കാണിക്കും, പ്രളയാവസ്ഥയും സൃഷ്ടിയുടെ അവസ്ഥയും. രണ്ടാമത്തേൽ എന്ന് പറഞ്ഞു അഥ വാസനാമയമായിരുന്നു അനന്തരം. ഇവിടെ വീണ്ടും പറഞ്ഞിരിക്കുന്നത് എന്താണ്? അഥവൈ അനന്തരം. അപ്പൊ ഈ സൃഷ്ടിക്ക് മുമ്പുള്ള ആ ഒരവസ്ഥയെ കാണാനോ കേൾക്കാനോ പറയാനോ മനസ്സിലാക്കാനോ ഒന്നും അവിടെ ഈശ്വരനല്ലാതെ ആരുമില്ല. കാരണം ആ ലയിച്ച കൂട്ടത്തിൽ നമ്മളും എല്ലാം ഉണ്ടായിരുന്നു, ജീവന്മാരെല്ലാം അവിടെ ലയിച്ചിരിക്കുകയാണ്. അപ്പൊ ആര് കാണും, ആര് പറയും? എല്ലാം ലയിച്ചു പോയ അവസ്ഥയാണ്. പിന്നെ അതെങ്ങനെയുണ്ടെന്ന് മനസ്സിലാകുന്നു. ഈ ലോകത്തെ സൃഷ്ടിച്ചതിന് ശേഷം ആ സൃഷ്ടിയിൽ വന്ന മനുഷ്യര് ചിന്തിച്ച് പറയുകയാണ് മുമ്പ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത്രേ സാധ്യമാവും, അത് കണ്ടു പറയാനൊന്നും ആർക്കും പറ്റത്തില്ല. അതെങ്ങനെ പറയുന്നത്? ബീജാദ് അങ്കുരവത് സ്വതഹ, തന്നിൽ നിന്ന് തന്നെ. സ്വസ്മാതെന്നർത്ഥം ഈശ്വരൻ നിന്ന് തന്നെ. ഈ പഴയകാലത്തും നിരീക്ഷണം ഉണ്ടായിരുന്നു, ആധുനിക ശാസ്ത്രം നിരീക്ഷണത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നു. നിരീക്ഷണം പണ്ടും ഉണ്ടായിരുന്നു, പണ്ടുള്ളവരും നിരീക്ഷിച്ചിരുന്നു. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, പഴയകാലത്ത് അവരെന്തെങ്കിലും നിരീക്ഷിച്ച് കണ്ടെത്തിക്കഴിഞ്ഞാൽ, ഉദാഹരണം ഇത് തന്നെ, ബീജത്തിൽ നിന്ന് അങ്കുരം ഇങ്ങനെ പ്രകടമായി വരുന്നു, അതിനകത്ത് അത് ഒളിഞ്ഞിരുന്നു, മണ്ണും വെള്ളവും വിത്തും വെളിച്ചവും എല്ലാം അനുകൂലമായി വന്നപ്പോൾ അത് പ്രകടമായി. അപ്പോൾ അത് നിരീക്ഷിച്ച് കണ്ടുപിടിക്കുന്നതാണ്. പക്ഷെ പഴയകാലത്ത് ഇങ്ങനെയുള്ള നിരീക്ഷണങ്ങൾ അവരുടെ കണ്ണിൽപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് അവരുടെ തത്വചിന്തയ്ക്ക് ദൃഷ്ടാന്തമാണ്. അപ്പോൾ അത് നിരീക്ഷണം അവിടെ കഴിഞ്ഞു, പിന്നെ അതിനെ ഒരു ദൃഷ്ടാന്തമാക്കി പിന്നെ ചിന്തിക്കേണ്ടിരുന്നു. അതാണ് പഴയകാലത്തെ രീതി, തത്വചിന്തയുടെ രീതിയാണ് അതാണ്. ഇന്നത്തെ നിരീക്ഷണം അങ്ങനെയല്ല. ഇന്നത്തെ നിരീക്ഷണത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്ന നിരീക്ഷണം എന്ന് വെച്ചാൽ പിന്നെ തുടർ നിരീക്ഷണത്തിലേക്ക് പോകും ആണ് വ്യത്യാസം. ഇന്ന് ബീജത്തിൽ നിന്ന് അങ്കുരം, സ്കൂളിലെ കുട്ടികളെ തന്നെ എന്താ പഠിപ്പിക്കുന്നു? പയറുവിത്ത് മുളപ്പിക്കാൻ, അതെ, മണ്ണെടുത്ത് മുളപ്പിച്ചിട്ട് അവനോട് അതിനെ കുറിച്ച് പഠിക്കാൻ പറയും. ആദ്യത്തെ ദിവസം എന്ത് പുറത്ത് കണ്ടു, പിന്നെ അതിൽ രണ്ട് ഇതളുകൾ വന്നത് എന്നു, പിന്നെ അതിൽ ഇല വന്നത് എന്താണ്, സൂര്യപ്രകാശത്തിൽ വയ്ക്കുമ്പോൾ എന്താണ്, വയ്ക്കാത്തപ്പോൾ എന്താണ്. അപ്പോൾ നിരീക്ഷണത്തെ തുടർന്നുള്ള നിരീക്ഷണം അതാണ് ആധുനിക മനുഷ്യന്റെ നിരീക്ഷണ രീതി. അപ്പോൾ നിരീക്ഷണത്തിൽ ചിന്തിക്കുന്നു, ചിന്തയിൽ നിന്ന് വീണ്ടും ആ നിരീക്ഷണത്തിൽ അതിനെ തന്നെ നിരീക്ഷിക്കുന്നു, വീണ്ടും ചിന്തിക്കുന്നു, നിരീക്ഷിക്കുന്നു. ആ നിരീക്ഷണങ്ങളാണ് നമ്മൾ പിന്നെ പരീക്ഷണങ്ങളായിട്ട് മാറ്റുന്നത്. ഇന്നത്തെ രീതി അതാണ്. അത് മനുഷ്യൻ ആയിരക്കണക്കിന് വർഷം ഈ പ്രപഞ്ചത്തെ നിരീക്ഷിച്ചിട്ട് അവൻ വളർത്തിയെടുത്ത ഒരു പരിപാടിയാണ്. പഴയകാലത്ത് അങ്ങനെയല്ല, പഴയകാലത്ത് ഒരു പ്രപഞ്ചത്തെ നിരീക്ഷിക്കും, ബീജത്തിൽ നിന്ന് അങ്കുരം കണ്ടു, പിന്നെ അവരെന്താ ചെയ്യുന്നത്, അവരിങ്ങനെ കണ്ടച്ചിരിക്കും, പിന്നെ ചിന്തിക്കും എന്താണ് ഇതുപോലെ, എന്ത് സംഭവിക്കുന്നു, ഇതുപോലെയാണ് ഒരു ബീജത്തിൽ നിന്ന് എങ്ങനെയാണോ ഒരു വൃക്ഷം ഉണ്ടാകുന്നത്, ഇതുപോലെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത്. അങ്ങനെ ഒരു സിദ്ധാന്തത്തിൽ എത്തിച്ചേരും. ആ സിദ്ധാന്തത്തിന് ദൃഷ്ടാന്തമായിട്ടാണ് അവരുടെ നിരീക്ഷണത്തെ എടുക്കുന്നത്. എന്ന് വെച്ചാൽ നിരീക്ഷണം എന്ന് പറയുന്നത് പ്രാഥമിക നിരീക്ഷണം, ബാക്കിയെല്ലാം ഉള്ളിലാണ് നടക്കുന്നത്, ചിന്തയിലാണ്. അതുകൊണ്ടാണ് ബീജത്തിൽ നിന്ന് അങ്കുരം അതുപോലെയാണ് സൃഷ്ടി. പഴയകാലത്തെ ഏത് മതസാഹിത്യം എടുത്തു വായിച്ചാലും, പ്രാചീന സാഹിത്യങ്ങളെടുത്ത് വായിച്ചാലും, ആധ്യാത്മിക ശാസ്ത്രങ്ങൾ വായിച്ചാലും, അവരെല്ലാം ഈ ദൃഷ്ടാന്തങ്ങളിൽ നിന്നുകൊണ്ടാണ് ചിന്തിക്കുന്നത്. ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ട്, ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ഖുർആൻ, ബൈബിളിലുണ്ട് ഉപമകൾ, ഉപമകളിലൂടെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചത്. അപ്പൊ ഉപമ അവിടെ ഇരിക്കും, പിന്നെ അവരുടെ ചിന്ത പോകുന്ന എവിടെയാണോ, അവരുടെ ചിന്ത പോകുന്നത് ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ തേടിയാണ് ചിന്ത പോകുന്നത്. അങ്ങനെ പോകുമ്പം അവര് ചില കണ്ടെത്തും, ആ കണ്ടെത്തുന്നതിനാണ് സിദ്ധാന്തം എന്ന് പറയും. ആ സിദ്ധാന്തങ്ങളെ മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ ദൃഷ്ടാന്തങ്ങൾ ഉപയോഗിക്കും. അതാണ് തത്വചിന്ത എന്ന് പറയുന്നത്. അതാണ് രണ്ടും നമ്മൾ വേറെ തിരിച്ചു മനസ്സിലാക്കും. അപ്പൊ ഇവിടെ എന്താണോ ഈ അഥ അനന്തരം എന്ന് പറഞ്ഞത് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ രണ്ടവസ്ഥയെ കാണിക്കാൻ വേണ്ടി രണ്ട് ഈ മൂന്ന് സ്ഥലത്ത് ബീജാവസ്ഥ എന്ന് വെച്ചാൽ വിത്തായിരിക്കുന്ന അവസ്ഥ അവിടെ ഒന്നും പ്രകടമാകുന്നില്ല, അത് അസത്. പിന്നെ രണ്ടാമതൊരവസ്ഥ വരുന്നു അധ, പിന്നീട് അങ്കുരം എന്ന് വെച്ചാൽ അങ്കുരം മാത്രമല്ല, അങ്കുരം എന്ന് പറയുന്നത് അതിൽ നിന്ന് ആദ്യം വരുന്ന ആ രണ്ടലയും അതിൻ്റെ തല നുകർന്നു വരുന്നതാണ് അങ്കുരം, മുള പൊട്ടുക എന്ന് പറയുന്നത്. പിന്നെ അത് വലിയ വൃക്ഷമായി മാറും. ഇതേ ഉദാഹരണം തന്നെ ഉപനിഷത്തുകളിലെല്ലാം കിടപ്പുണ്ട്. ആണ് വടവൃക്ഷം. അത് ഇവിടെ അവസാനം പറയും ധനാധിപ വട്ടോ യസ്മ. ഉപനിഷത്തിലെ ദൃഷ്ടാന്തമാണ്. ആ ഒരു ദൃഷ്ടാന്തം എടുക്കുന്നത് വളരെ സൂക്ഷ്മം ആണ്. അണിമ എന്നെല്ലാം പറയും, വളരെ സൂക്ഷ്മമാണ്. ആദ്യത്ത് വളരെ ചെറുതാണ്, അതിൽ നിന്ന് വലിയ വൃക്ഷം ഉണ്ടായതുപോലെ എന്ത് ചെയ്യുന്നു ഈശ്വരന്റെ ആ ശക്തിയിൽ നിന്നും. ആ ശക്തി ഇവിടെ പറയും എന്താണ്, സ്വതഃ. സ്വതഃ എന്ന് പറയുമ്പോൾ ഈശ്വരൻ നിന്നാണ്. പക്ഷേ ഈ സൃഷ്ടിക്കുന്നത് ശക്തിയാണ്. ഉണ്ട് പിലാത്തോസിനെ കുറിച്ച് പറയും. പിലാത്തോസ് പറഞ്ഞു എന്നാണ്, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്നതാണ്. അപ്പോ ഈ സൃഷ്ടി എന്ന് പറയുന്നത് മഹാവൃത്തികളാണ്. ഉണ്ട് ഈശ്വരനും ഈ രക്തത്തിൽ പങ്കില്ല. കാരണം ഈ സൃഷ്ടിയുടെ നേരിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റില്ല. നേരിട്ടുള്ള ഉത്തരവാദിത്വം എടുക്കാൻ പറ്റില്ല. ചില പിള്ളേരൊക്കെ വളരെ തലതിരിഞ്ഞു പോയി കഴിഞ്ഞു തന്തമാർ പറയും, നീ എന്റെ മോനായിരിക്കാൻ വഴിയില്ല. അതുപോലെയാണ്. എന്തുകൊണ്ട്? ഈശ്വരൻ എന്ന് വെച്ചാൽ സർഗുണസമ്പന്നനാണ്, എല്ലാ പൂർണ്ണനാണ്. പക്ഷെ സൃഷ്ടിയാണെങ്കിലോ മഹാപൗറാണ്. ഇതിനകത്തില്ലാത്ത പൊടുത്തുകിടികളൊന്നുമില്ല. അതുകൊണ്ട് ഈശ്വരൻ നേരിട്ട് ഇതിന്റെ കർത്തൃത്വം ഏറ്റെടുക്കില്ല. പിന്നെ എന്തു പറയും? മയാധ്യക്ഷേണ പ്രകൃതി സുയതേസ ചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിപ്പർത്തത. ഗീതയിലൊക്കെ ഇത് തന്നെ ആവർത്തിച്ച് പറയും. ഞാനിങ്ങനെ ഒരു അധ്യക്ഷനായിരിക്കുന്നു. അധ്യക്ഷനായിരിക്കുന്നു എന്ന് വെച്ചാൽ എങ്ങും തൊടാതെ ഇരിക്കുന്നു. അങ്ങനെ ഞാൻ എങ്ങും തൊടാതെ ഇരിക്കുകയാണ്. പിന്നെ ചെയ്യുന്ന ആരാണോ, ചെയ്യുന്ന മുഴുവൻ പി എയാണ്. പി എ പി ആരാണ്? പണ്ട് നമ്മുടെ പിണറായി വിജയന് പറ്റിയതുപോലെയാണ്. ഒന്നും അറിഞ്ഞില്ല, ചെയ്ത മുഴുവൻ ആര്? ശിവശങ്കര് എന്ന് പറഞ്ഞതുപോലെയാണ്. എന്തൊക്കെയോ ഉള്ള കിടത്തോ സ്വർണമോ എന്തൊക്കെ കിടന്ന് പുള്ളിയെന്ന് പറഞ്ഞു. മൻമോഹൻ സിംഗിനും പറ്റിയത്. മൻമോഹൻ സിംഗ് ഇങ്ങനെ മോഹനി ബാബയായിട്ടിരുന്നു. ഒരുപാട് എന്തൊക്കെ ആരൊക്കെ വിക്കുക വാങ്ങി എന്തൊക്കെ നടത്തി. എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. അതുപോലാണ് ഈശ്വരൻ. ഈശ്വരൊന്നും അറിയത്തില്ല. ചെയ്യുന്നവര് ഇവരെ ഇതൊക്കെ പഠിച്ചിട്ടാണോ എന്നറിയത്തില്ല. സസ്യമായ അസജൻ മായയാ സസ്യ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും പറയുന്നു ശക്തിരേവ. ശക്തിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. മയാ അധ്യക്ഷേണ ഈശ്വരന്റെ ബുദ്ധി നോക്കണം. എന്താണോ ആരായതൊക്കെ സൃഷ്ടിച്ചത്? ദൈവം തന്നെ. എന്നാ ഇതിലൊക്കെ എന്താ ഇവിടെ തീടാ? ഞാനല്ല അത് ഞാൻ എനിക്കൊരു ഉത്തരവാദിത്വമില്ല. പിലാത്തോസിനെ പോലെ കഴിവ് അതല്ലേ ഇതിൽ പറയുന്നത്. എന്താണ് ചാതുർവർണ്ണയും മയാസൃഷ്ടം ഗുണകർമ്മ വിഭാവാശ നാല് വർണ്ണങ്ങളെയും ഞാൻ തന്നെ അസൃഷ്ടിച്ചത് ഒന്ന് ഉറപ്പിച്ച് പറയണം. നാല് വർണ്ണങ്ങളെയും ഞാനാണ് ഏറ്റവും ഉത്തമനായ ബ്രാഹ്മണനും ഏറ്റവും പശപശക്കാരാണ് ശൂദ്രൻ എല്ലാവരും സൃഷ്ടിച്ചവരാണ് ഞാൻ തന്നെ. ഗുണകർമ്മ വിഭാവാശ ഗുണവും കർമ്മവും ഗുണകർമ്മ ഭേദങ്ങളനുസരിച്ച് എല്ലാവരിലും ഗുണവും കർമ്മവും കാണുന്നുണ്ടല്ലോ. ബ്രാഹ്മണന് നല്ല ഗുണം, ശൂദ്രന് മോശം ഗുണം. ബ്രാഹ്മണന് നല്ല കർമ്മം, ശൂദ്രന് മോശം കർമ്മം. ഗുണകർമ്മ വിഭാഗം തസ്യ കർത്താരമാക്കി ഞാൻ തന്നെയാണ്. വീണ്ടും പറയണം, ഞാൻ തന്നെയാണ് എന്ത് അതിന്റെ കർത്താവ്. വിധി അകർത്താരമാകും, പക്ഷെ ഞാനല്ല. അതിന്റെ കർത്താവ് ഞാനാണെങ്കിലും അതിന്റെ കർത്താവ് ഞാനല്ല. പിന്നെ ആര്? അത് ചെയ്തത് ഞാൻ തന്നെയാണ്, പക്ഷെ ഞാനല്ല എന്ന് പറഞ്ഞാൽ എന്ത് നിങ്ങൾ മനസ്സിലാക്കും? ഈ പറഞ്ഞതിനെ കുറിച്ച് ഒരാൾ പറയണം, നീയാണോ അത് തന്നെ ആണോ? അല്ല, ഞാനല്ല എന്ന് പറഞ്ഞു ആണോ എന്ന് രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയും. തസ്യ കർത്താരമഭി വിദ്യാകർത്താരം, ഞാനല്ല എന്ന് പറഞ്ഞ എന്താ എന്ത് മനസ്സിലാക്കും? പിന്നെ ആരാ ചെയ്ത്? ഞാൻ തന്നെ. ആണോ? ഞാനല്ല. പിന്നെ ആരാ? ഞാൻ തന്നെ. ആണോ? അല്ല, ഞാനല്ല. അപ്പൊ പിന്നെ ആരാ ചെയ്ത്? അവന് ഉത്തരം പറയണ്ടേ, ഞാനല്ലെങ്കിൽ. അതിനാണ് പറയുന്നത് മയാധ്യക്ഷേണ പ്രകൃതി സൂയത്തെ, ചെയ്ത് പ്രകൃതിയാണ്. അത് ആൾക്കാർക്ക് അവിടെ വായിക്കാൻ പിടികിട്ടത്തില്ല. ഇതെന്താ ഇങ്ങനെ പറയുന്നത്? പല ആര് ഇതിനെക്കുറിച്ച് കൂടുതലും ഈ ചാതുർവർണ്ണയത്തെ വിമർശിക്കാനാണല്ലോ പറയുന്നത്. അവരോട് ഇതെന്ത് പരിപാടിയാണ് ഈ കാണിച്ചിരിക്കുന്നത്? ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു തൊട്ടടുത്ത് കുറഞ്ഞിരിക്കുന്ന അകർത്താരം. എന്നാ പിന്നെ ഇത് ആര് ചെയ്തു? അത് പറയണ്ടേ? അത് പിന്നെ പറയുന്നുണ്ട്. ഉടനെ അല്ലെന്നുള്ളത്. പിന്നീട് പറയുന്നത് എന്താണോ? മയാധ്യക്ഷേണ പ്രകൃതി മായ, ഇതൊക്കെ ചെയ്യുന്ന മായയാണ്. മായക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്തിരിക്കുകയാണ്. ഇന്ന് ഇവരൊക്കെ പറയുന്നത് ഞാനൊന്നും അറിഞ്ഞില്ല, അതൊക്കെ അവര് ചെയ്തതാണ്. ഇതാണ് അപ്പോ ഈശ്വരൻ എന്ത് ചെയ്യും? ഈശ്വരൻ ഇവിടെ ഇതിലൊന്നും ഒരു പങ്കുമില്ലാതെ ഇതാണോ? പിന്നെ പിള്ളേര് തല തിരിഞ്ഞു പോകുമ്പോൾ തന്തയും തന്നെയും കൂടെ വഴക്കും. തള പറയും നിങ്ങളുടെ മോനായോണ്ടാണ് അവ ഇങ്ങനെ ആയിപ്പോ, നിങ്ങളുടെ അതേ സ്വഭാവത്തിന്റെ ഇവനും കാണിക്കത്തുള്ളൂ എന്ന് പറയും. അത് തന്ത തളയെടുത്ത് നീ എന്നെ വളർത്തി, ഇത് വളർത്ത ദോഷമാണ് ഈ കാണുന്ന മുഴുവൻ. അപ്പോ കുറ്റം മുഴുവൻ ആർക്കായി? സൃഷ്ടിച്ച പിതാവിനല്ല, വളർത്തിയത് എന്തൊക്കെ വളർത്ത് ദോഷം എന്ന് പറയുന്നവരെ ഒരു കണക്കിന് അതൊക്കെ ഒരു കോമഡിയാണ് ചിന്തിച്ചു നോക്കി. എല്ലാവരും അവരവരുടെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഈശ്വരൻ പോലും തനിക്കൊന്നും പറ്റരുത്. മറ്റുള്ളവനൊക്കെ അനുഭവിച്ചോട്ട്, എന്തെങ്കിലും ഇതിൽ ദോഷമുണ്ടെങ്കിൽ ആരനുഭവിക്കണം? മായ എല്ലാം മായ അനുഭവിച്ചോട്ട്. ഞാൻ ഒരാളുടെ ആൾക്കാർ ഞാനൊന്നും അറിഞ്ഞില്ലേ. രാമനാരായണൻ അത് ഈ മായ, മായ എന്ന് പറയുന്ന അവരതിന് ചെകുത്താണെന്ന് പറഞ്ഞു. ഇവിടെ മായ എന്ന് പറഞ്ഞാൽ ചെകുത്താനും ചെകുത്താന്റെ അപ്പനും അപ്പന്റെ അപ്പനും എല്ലാം വരും മായ. ചെകുത്താന്റെ അപ്പുറമുള്ളതിനും മായ ഉൾപ്പെടുത്താം. സർവ്വതും സർവ്വ ഇടപാടുകൾ, ഭൂതം പ്രേതം പിശാച് എന്ന് വേണ്ട, സർവവും ഈ മായ ഉൾപ്പെടും. എല്ലാം മായക്കകത്താണ്. അപ്പോ ഈശ്വരന് പൂർണമായും പ്രൊട്ടക്ട് ചെയ്തിരിക്കണം, സൃഷ്ടികർത്താവിന്. പക്ഷെ എല്ലാ ദോഷങ്ങൾക്കും ഉത്തരവാദി മായ, അങ്ങനെ രണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ചാതുർവർണ്ണി എന്തെങ്കിലും ദോഷമുണ്ടെന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ ഞാൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ആ ദോഷമൊക്കെ എന്നിൽ വരുമില്ല. എന്തുകൊണ്ട്? അത് എന്റെ മായ സൃഷ്ടിച്ചതുകൊണ്ടാണ് ഞാൻ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞത്. മായ എന്റെ സ്വന്തമാണ്, അതുകൊണ്ടാണ്. അപ്പോ ഇനി വേണ്ടി വന്നാ ചോദിക്കും, എന്താ ഇപ്പൊ മായ സൃഷ്ടിച്ചു എന്ന് പറയും, ഇതൊക്കെ എങ്ങനെയാണ് മനുഷ്യന്റെ ചിന്തയിൽ വന്നതെന്ന് നോക്കണം. മായയാണ് സൃഷ്ടിച്ചു, അതങ്ങനെ നിങ്ങൾക്കും അതിൽ ഉത്തരവാദിത്വമില്ല. ഉണ്ട്, എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, പക്ഷെ പ്രസവിച്ച ആളല്ല. അതാണോ അല്ലേ? പ്രസവിച്ചാരാ? അവളാണ്. എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, പക്ഷെ പ്രസവിച്ചത് അവള്. അതിൽ നിന്ന് മാറാൻ പറ്റില്ല. അതാണ് ഇവിടെയും പറയുന്നത്. ഇപ്പൊ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ പ്രസവിച്ചത് മായയാണ്. എന്നാ എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ലാതില്ല. അതുകൊണ്ടാണ് പറഞ്ഞ എന്താണ്, തസ്യ കർത്താരമപി. അതിന്റെ കർത്താവ് ഞാനും ആണ്, പക്ഷെ പ്രസവിച്ച അവളാണ്. തസ്മിൻ ബീജം ദദാമ്യഹം ഇതിൽ തന്നെ പറയും. ബീജനിക്ഷേപം നടത്തിയത് ഞാനാണ്, അതൊക്കെ ശരിയാണ്. ചെറിയൊരു പങ്കേ എനിക്കുള്ളൂ, ബാക്കി പ്രസവിച്ചതും വളർത്തിയതും എല്ലാം അതാണ്. അപ്പൊ എല്ലാ ദോഷവും ആരിൽ വരും? അവളിൽ വരും എന്ന് ഈ മനുഷ്യർ പറയുന്നത് കണ്ടിട്ട് തന്നെയാണ് ഈ സാഹിത്യമൊക്കെ ഉണ്ടായത്. അതനുസരിച്ച് തന്നെയാണ്, ഇതൊക്കെ മനുഷ്യന്റെ ചിന്തയല്ലേ. അങ്ങനെയാണ് ഈശ്വരൻ മായയ്ക്ക് ഇങ്ങനെ രണ്ട് റോൾ കൊടുത്തത്. അത് പഴയകാലം പോലെ അങ്ങനെ ഈ ഇവർ രണ്ട് റോളിൽ ഇങ്ങനെ വരികയാണ്. ശക്തിയാണ് എല്ലാം ചെയ്തത് എന്നാ പറയും. എവിടെ നിന്നുണ്ടായി? ഈശ്വരനിൽ നിന്ന് തന്നെ. ഇത് രണ്ടും കൂടെ ഇങ്ങനെ പറയുമ്പം ആകെ ആശയക്കുഴപ്പമുണ്ടാകും. ഈശ്വരനിൽ നിന്നും ഉണ്ടായി, ഇവിടെയും പറയുന്നുണ്ടല്ലോ സ്വതഹ ഈശ്വരൻ സ്വസ്മിൻ സ്വതഹ സ്വസ്മ തന്നിൽ നിന്ന് തന്നെ ഉണ്ടായി, ആ പ്രഭുവിൽ നിന്ന് തന്നെ ഉണ്ടായത്. എന്നാൽ സൃഷ്ടിച്ചത് മായയാണെന്ന് പറഞ്ഞു. ഇതിൽ നമുക്കൊരു പൊരുത്തക്കേട് തോന്നും. ആ പൊരുത്തക്കേട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറയും. അത് എന്ന് പറഞ്ഞാൽ അതിന്റെ ചുരുക്കം, ഇത് രണ്ടുപേരും കൂടെ ചേർന്നാണ്. രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ്. അപ്പൊ അത് രണ്ട് ശരിയാവുമല്ലോ. രണ്ടുപേര് ചേർന്നിട്ടാണ് സന്താനം ഉണ്ടായത് എന്ന് വെച്ചാൽ മായ എന്ന് പറയുന്നത് ഈശ്വരന്റെ ഉപാധിയാണെന്ന് ഇവിടെ പറയും. ഈശ്വരന്റെ ഉപാധിയാണ് മായ. അപ്പൊ ഈശ്വരന് അതിവിടെ അതാ കാണുന്ന എന്താണ്, പുരുഷന് മാത്രം സന്താനത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പുരുഷനും സ്ത്രീയും കൂടെ ചേർന്നാലേ സന്താനം ഉണ്ടാകും. അപ്പോ അങ്ങനെ പറയുമ്പോൾ പുരുഷനിൽ നിന്നാണ് സന്താനം ഉണ്ടായെന്ന് പറഞ്ഞാലും ശരിയാണ്, സ്ത്രീയാണ് പ്രസവിച്ചതെന്ന് പറഞ്ഞാലും ശരിയാണ്. അത്രയേ ഉള്ളൂ ഈ പറയുന്നത്. സ്വതഹ തന്നിൽ നിന്നാണ് ഇതുണ്ടായത് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. പിന്നെ അടുത്ത് എന്താ പറയുന്നത്, സ്വസ്യ ശക്തി തന്റെ ശക്തിയാണ് ശക്തിരേവ, ശക്തി തന്നെയാണ് സ്വയം അസൃജ സ്വയം സൃഷ്ടിച്ചത്. ശക്തി തന്നെയാണ് സ്വയം സൃഷ്ടിച്ചതെന്ന് വെച്ചാൽ സ്ത്രീ തന്നെയാണ് പ്രസവിച്ചത്, പുരുഷനല്ലല്ലോ. ഈ ആശയം തന്നെയാണ് ഗീതയിലും അത്യന്തം പറയുന്ന ഇത് തന്നെയാണ്. അപ്പോൾ അവിടെ ഈശ്വരനെ കുറിച്ച് പറയും. ഈശ്വരൻ എന്താണ്, പരമപരിശുദ്ധനാണ്. ഈ സൃഷ്ടിയിൽ എന്ത് ദോഷം നടന്നാലും ശരി, ഈശ്വരനതിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. കാരണം ഈ ദോഷങ്ങളെല്ലാം ഉണ്ടായത് മായയുടെ ഇടപെടലുകൊണ്ടാണ്. അതുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഇതൊരുപാട് ദാർശനികന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈശ്വരനാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചതെങ്കിൽ ഈശ്വരൻ പൂർണ്ണനല്ല, പൂർണ്ണനാണല്ലോ ഈശ്വരൻ. ഈ ലോകം പൂർണ്ണമായിരിക്കണമല്ലോ, പക്ഷെ ലോകം അപൂർണമാണ്. അപ്പൊ എന്തുകൊണ്ട് സംഭവിച്ചു? ഇതിന് സമാധാനം പറയണം. ഈശ്വരനെ കുറിച്ച് പറയുന്നത് എന്താണ്? ഈ ഈശ്വരൻ ആനന്ദ സ്വരൂപനാണ് എന്നാ പിന്നെ ലോകം ആനന്ദ സ്വരൂപനായിരിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ലോകത്തിൽ പൂർണ്ണത കാണുന്നില്ല, എല്ലാം പൂർണ്ണമാണ്. ലോകത്തിൽ ആനന്ദവും ദുഃഖവും രണ്ടുമുണ്ട്, ഈശ്വരൻ ആനന്ദ സ്വരൂപനാണ്. സൃഷ്ടികർത്താവിനെ പോലെ എന്തുകൊണ്ടിരിക്കുന്നില്ല ഇത്? ഇത് നിരന്തരം ചോദിക്കും. എന്തുകൊണ്ടിങ്ങനെ? അപ്പോ അവിടെ പറയും എന്താണ്? മായയാകുന്ന ഉപാധിയെ ആശ്രയിച്ചാണ് ഈശ്വരൻ സൃഷ്ടിച്ചത്. അതുകൊണ്ട് മായയിൽ പല ദോഷങ്ങളുണ്ട്. ആ ദോഷങ്ങളാണ് ഇവിടെ കാണുന്നത്, സൃഷ്ടിയില്. ഇതല്ല വേറൊരു മറുപടി കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതുവരെയുള്ള ദാർശനികന്മാർ ഇത്രയും കാലം ചിന്തിച്ചിട്ടും ഈശ്വരൻ സൃഷ്ടിച്ച ഈ ലോകം എന്തുകൊണ്ടിങ്ങനെ ദുരിതപൂർണമായി മായി? അതൊരു ശക്തിയാണ്. ആ ശക്തി ആരുടെ ശക്തി? അത് ഈശ്വരന്റെ തന്നെ. ഭാര്യ ഭർത്താവിന്റെ അല്ലേ? ആണല്ലോ. വിവാഹബന്ധത്തിലൂടെ ഭർത്താവ് ഭാര്യയെ സ്വന്തമാക്കുന്നു. ഇത് തന്നെ, ഇത് കണ്ട് തന്നെയാണ് അവൻ ചിന്തിച്ച് ചിന്തിച്ച് പിറകിൽ പോയിട്ട് ഭർത്താവിന്റെ സ്ഥാനത്ത് ആരെ വെച്ചു? ഈശ്വരൻ. ഭാര്യയുടെ സ്ഥാനത്ത് മായ വെച്ചു. അപ്പൊ ദൃഷ്ടാന്തമില്ല എന്ന് വെച്ചാൽ ദൃഷ്ടാന്തത്തിൽ നിന്നാണ്. ഇനി ആ മായയ്ക്കാണ് പലയിടത്തും പോയിട്ട് ചെകുത്താനൊന്നും പിശാചൻ എന്നൊക്കെ പറയുന്ന അതൊക്കെ അതിൽ പെടുന്നതാണ്. അതൊന്നും ഒരിക്കലും ഈശ്വരനെ ബാധിക്കും. ഈശ്വരനെന്നും പരമ പവിത്ര പരിശുദ്ധനായി തന്നെ. പിന്നെ ഇതിങ്ങനെ അത് സാറിന് അങ്ങനെയാണല്ലോ. ഇപ്പോ ഈ സന്താനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ കുറച്ച് കാശോ വസ്ത്രങ്ങളോ പുസ്തകമോ ഒക്കെ വാങ്ങണമെങ്കിൽ ആരുടെ ചോദിക്കുന്നു? പിതാവിൻ്റെ അടുത്താണ് അല്ലേ? അച്ഛൻ്റെ അടുത്തിട്ട് ചോദിക്കുന്നു. കാശൊക്കെ അച്ഛൻ്റെ കയ്യിലാണ്. ചിലപ്പോൾ അമ്മയുടെ അമ്മ മുഖാന്തരം ചോദിക്കും. അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും പ്രാർത്ഥിക്കുന്ന ആരുടെ അടുത്ത്? ഈശ്വരനോട് പ്രാർത്ഥിക്കും. പിന്നെ ചിലപ്പോൾ അമ്മ മുഖാന്തരവും പ്രാർത്ഥിക്കും. അതെ, ഡയറക്റ്റ് ആയിരിക്കില്ല, അമ്മ മുഖാന്തരം ചോദിക്കും. നേരത്തെ ചോദിക്കാൻ ചിലർക്ക് അച്ഛൻ്റെ അടുത്ത് നിന്ന് ചോദിക്കും. പണ്ടത്തെ ഇന്നത്തെ കാലത്ത് അതൊന്നുമില്ല. ഇന്നത്തെ പിള്ളേർക്ക് അച്ഛൻ്റെ അടുത്ത് വെച്ച് മിസ്റ്റർ എടുക്കണമെന്ന് പറയും. നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്നൊക്കെയാണ് ഇന്നത്തെ പിള്ളേർ സംസാരിക്കുന്നത്. ഹലോ മിസ്റ്റർ അച്ഛാന്നൊക്കെ വിളിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അറിയും അതൊക്കെ പിള്ളേർ, കൊച്ചു പിള്ളേർ ചോദിക്കുന്നു. ആ പഴയ കാലത്തെ പേടിയൊക്കെ പോയി. അവർ നേരത്തെ ചോദിക്കും. പണ്ടങ്ങനെയല്ല, അമ്മ മുഖാന്തരം. ഞങ്ങളുടെയൊക്കെ കാലത്ത് അങ്ങനെ നേരിട്ടൊരിക്കലും ചോദിച്ചിട്ടില്ല. അമ്മയുടെ പിറകിൽ ചെന്നെന്ന് പറഞ്ഞ് അങ്ങോട്ട് ആവശ്യപ്പെടും. അതുപോലെ ചിലർ ഇപ്പം മായയിലൂടെ അങ്ങോട്ട് ഈശ്വരനോട് ആവശ്യപ്പെടും. അത് വേണം, ഇത് വേണം എന്നൊക്കെ പറയും. നേരിട്ട് ചോദിക്കാനും പറ്റത്തില്ല. അതാണ് മായയ്ക്ക് ഒരു പ്രാധാന്യം വന്നത്. അപ്പോൾ ഈശ്വരൻ പിതാവായെങ്കിൽ മായ മാതാവായി. അതാണ് ദേവനും ദേവിയും വന്നത്. അങ്ങനെയാണ്. അപ്പോൾ മായയ്ക്ക് അങ്ങനെ ഒരു വലിയ പങ്കുണ്ട് ഈ സൃഷ്ടിയിൽ. അപ്പോൾ ഇതൊക്കെ ഈ സമൂഹത്തിൽ നിന്ന് മനുഷ്യൻ കണ്ട് ചിന്തിച്ച് ചിന്തിച്ച് പിറകിലോട്ട് പോയതാണ്. അപ്പൊ ഇതുപോലെയൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, പ്രപഞ്ചരചനയിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള സിദ്ധാന്തങ്ങളിൽ എത്തിച്ചേർന്ന് അങ്ങനെയാണ് ആണ് പറയുന്നത്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് വെച്ചാൽ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് നിങ്ങൾ ചിന്തിച്ചാൽ ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ ചിന്തിച്ചെത്തിച്ചേരുന്നത് എന്നുള്ള കാര്യം. അപ്പോ ഇവിടെ എന്തു പറയുന്നു, സ്വതഹ അത് വിലീനമായിരുന്നു, ലയിച്ചിരുന്നു, ആർക്കും കാണാനും ആരുമില്ല, കാണുന്നവനുമില്ല, ഒന്നുമില്ല. ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാര്യം പറയുകയാണ്. അത് ലയിച്ചിരുന്നില്ലെങ്കിൽ പിന്നെ ഇത് എവിടെ നിന്നുണ്ടായി എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല. ഈശ്വരനിൽ ലയിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാകും, ഈശ്വരൻ മാത്രമായിട്ട് സൃഷ്ടി ഉണ്ടാവും, അച്ഛൻ മാത്രമായിട്ട് സന്താനം ഉണ്ടാവും, അമ്മയും വേണമല്ലോ. അപ്പോ മായ ഉപാധിയോടുകൂടിയ, ഉപാധി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എന്താണോ ഇങ്ങനെ ഒരു സൃഷ്ടിയെ ഉണ്ടാക്കുന്നതിന് ഈശ്വരൻ ഉപയോഗിച്ച ഒരു വസ്തു, അതാണ് ഉപാധി, അതാണ് മായ. ശിവശക്തിയായുക്തം എന്നൊക്കെ ഇന്ന് പറയത്തില്ല, ശിവൻ ശക്തിയോടുകൂടി ചേർന്നാൽ മാത്രമേ എന്തുണ്ടാവൂ, സൃഷ്ടി ഉണ്ടാവൂ. എവിടുന്നാ ഈ ആശയം കിട്ടിയത്? എവിടുന്നാ കിട്ടിയത്? അവനവന്റെ വീട്ടിൽ നിന്ന് തന്നെ, വേറെ ദൂരെ പോയി കണ്ടുപിടിച്ചല്ല, ആണോ അല്ലയോ, അല്ലെങ്കിൽ അല്ലെന്ന് പറയും. അങ്ങനെയാണ് മനുഷ്യൻ കണ്ടെത്തിയത്, പുരുഷനും സ്ത്രീയും ചേർന്നാല് സൃഷ്ടി ഉണ്ടാകത്തുള്ളൂ. അങ്ങനെയാണ് ആശയങ്ങൾ വന്നത്. അപ്പോ തന്നിൽ നിന്ന്, ഈശ്വരനിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മായയെ ഉപയോഗിച്ച്, മായ എന്ന് പറയുന്ന ഒരു ശക്തിയെ ഉപയോഗിച്ച്. കാരണം ഈ സൃഷ്ടിക്കുന്ന മുമ്പ് ഒരു പുരുഷനും ഒരു സ്ത്രീയും അത് മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റില്ലല്ലോ, അതൊരിക്കലും സങ്കല്പിക്കാൻ പറ്റില്ല. ഈ സൃഷ്ടിക്കുന്ന മുമ്പ് ഇതിനെല്ലാം സൃഷ്ടിക്കുന്നതിന് ശേഷിയുള്ള നമ്മുടെ പിതാവിനെ പോലെ ഒന്ന് അത് ഈശ്വരൻ, നമ്മുടെ മാതാവിനെ പോലെ മറ്റൊന്നത് മായ. അത് രണ്ടും കൂടെ ചേരണം, എന്നാലും ഈ സ്വതഹ എന്ന് പറയുന്നതിന് പൂർണ്ണമായ അർത്ഥം വരും. അതുകൊണ്ട് സാറിന് പറയും, അദ്വൈതത്തെ പറയും, മായയാകുന്ന ഉപാധിയോടുകൂടിയ ഈശ്വരൻ. അപ്പൊ ഇത് എവിടെയിരുന്നു? ബീജാത് അങ്കുരവത്, ബീജത്തിലിരുന്നു. എല്ലാ മനുഷ്യനും ഉണ്ടായി വന്നിരിക്കുന്ന ബീജവും അണ്ടവും കൂടി ചേർന്നപ്പോഴാണ്, ബീജത്തിന്റെയും അണ്ടത്തിന്റെയും സങ്കലനം കൊണ്ടാണ് എല്ലാം ഉണ്ടായത്. അതുപോലെ തന്നെ ഇതും ഒരു ബീജത്തിൽ നിന്നാണ് ഉണ്ടായത്. അത് ഗീതയിലും പറയുന്നു, തസ്മിൻ ഗർഭം തഥാമ്യം. ഈ എന്താണ് മായയെ ഗർഭിണിയാക്കിയത് ഞാനെന്നാ പറയുന്ന ആര്? ഭഗവാൻ. ഗീതയിൽ തന്നെ പറയുക, വളരെ വ്യക്തമായി പറഞ്ഞു. അപ്പൊ ഇത് മനുഷ്യരിൽ നിന്ന് കണ്ടുപിടിച്ചേത്തി, സ്വന്തം വീട്ടിൽ നിന്ന് കണ്ടുപിടിച്ചേത്തി, ഇത് ആരെഴുതി വെച്ച? അല്ലെങ്കിൽ പിന്നെ ഇവിടെ നീ വാക്കുകൾ തന്നു? അപ്പൊ ബീജത്തിൽ നിന്ന് അങ്കുരം പോലെ, ഇപ്പൊ നമ്മളിപ്പോ ഒരു സൃഷ്ടിയായിരുന്നു, ഇതിനെയൊക്കെ കുറിച്ച് ചിന്തിക്കുന്നു, ലോകത്തെ കാണുന്നു, ജീവിക്കുന്നു. ഒരു കാലത്ത് ഇതൊക്കെ ഒരു ബീജമായിരുന്നതാണ്. ആ ബീജമായിരുന്ന കാലത്ത് ഇത് എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? ബീജമായിരുന്ന കാലത്ത് ഇതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനൊന്നും യാതൊരു ശേഷിയില്ല. അവിടെ നിന്ന് അങ്കുരമായി, അതാണ് ജനിച്ചത്. ജനനത്തെയാണ് അങ്കുരം എന്ന് പറയുന്നത്. ജനിച്ചു വളർന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ തോന്നുന്നത്. അപ്പൊ പഴയ കാര്യങ്ങളെ ചിന്തിച്ചാൽ നമ്മൾ എന്ത് പറയും? വിലീനം എന്നല്ലേ പറയാൻ പറ്റൂ. ഇത് നമ്മുടെ സ്വന്തം കഥയെ പറയുന്നു. നമ്മളെങ്ങനെയിരുന്നു? വിലീനമായിരുന്നു, ഒരു ബീജത്തിന്റെ ഉള്ളിൽ വിലീനമായിരുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്തു? ഇപ്പോൾ രണ്ടുവുമായി ചേർന്ന് കഴിഞ്ഞപ്പോൾ അങ്കുരവത് ജന്മമുണ്ടായി, എന്നുവെച്ചാൽ ജനിച്ചു വളർന്നു പിന്നെ പുറത്തു വന്നു. അപ്പോൾ അങ്കുരം അതുപോലെയാണോ വരുന്നത്? ആദ്യം ആ വിത്തിന്റെ ഉള്ളിൽ തന്നെ അതിന് ചലനങ്ങളുണ്ടാകും. പിന്നീടത് അത് വികസിക്കുന്നു, ആ വിത്ത് വികസിക്കുന്നു, പതുക്കെ അത് പുറത്തേക്ക് വരും, തലനീട്ടുന്നു, വളരുന്നു. അത് തന്നെയാണ് നമ്മളിൽ സംഭവിച്ചത്. അതുതന്നെ ബീജാതങ്കുരവത്. നമ്മളിതെന്ത് സംഭവിച്ചോ, വിത്തിലെന്ത് സംഭവിച്ചോ, അത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിലും സംഭവിച്ചതെന്നാണ് പഴയ ചിന്തകന്മാർ കണ്ടെത്തിയ അത് തെറ്റെന്നുള്ളത്. നമ്മളിങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ പണ്ടും ഇതൊക്കെ തന്നെ സംഭവിച്ചത്. ഈ പ്രപഞ്ചത്തിൽ ഓരോ അംശത്തിലും ഇതിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവൻ എവിടെയൊക്കെ പ്രകടമാകുന്നു അവിടെയൊക്കെ ഇങ്ങനെ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇന്നത്തെ സയൻസ് പറയുന്നത് അസെക്ഷ്വലായിട്ട് ഉണ്ടാകുന്നു എന്നാണ് ജന്മം എന്ന് വെച്ചാൽ ആണും പെണ്ണും വേണ്ട, രണ്ട് കോശങ്ങൾ ചേരാതെ തന്നെ അതിസൂക്ഷ്മ ജീവികൾ അങ്ങനെയും ഉണ്ടാകുന്നുണ്ട്. നമ്മളൊക്കെ ഉണ്ടായിരിക്കുന്നത് ബൈസെക്ഷ്വലായിട്ടാണ്, സ്ത്രീ പുരുഷ ബീജങ്ങൾ കൂടി ചേരുന്നതാണ്. എല്ലാ ജീവികളും അങ്ങനെയല്ല ഉണ്ടായത്, പല സൂക്ഷ്മ ജീവികൾക്കും അതിന്റെ ആവശ്യം തനി തന്നെ അതുണ്ടായി. അത് അതും നമുക്കിവിടെ യോജിപ്പിക്കാം. എങ്ങനെ ഇത് ചേർന്നിരുന്നു, മായയും ഈശ്വരനും വേർപിരിക്കാൻ മയ്യാതെ ചേർന്നിരുന്നു. അപ്പൊ അതിനെ രണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഇപ്പൊ സൃഷ്ടിയുണ്ടാണെങ്കിൽ പുരുഷനും സ്ത്രീയും എന്നെ ചേരണം, മറ്റങ്ങനെയല്ല. അത് രണ്ടായിരിക്കുമ്പോഴാണ് അനാവശ്യം വരുന്നത്, മറ്റങ്ങനെയല്ല. ഒന്നായിരുന്നു, ഒന്നായിരുന്നു, അങ്ങനെയും സംഭവിക്കും. രണ്ടെണ്ണം കൂടി ചേരാതെയും പുതിയ ജീവവർഗങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ആ ഇത് ഏകദേശം അതുപോലെ പറയുന്നു. ഈ സൃഷ്ടിക്ക് മുമ്പെന്ന് വെച്ചാൽ അവിടെ വേർപെടുത്താൻ പറ്റില്ല, ഇതുമായ ഈശ്വരൻ അങ്ങനെ വേർപെടുത്താൻ പറ്റില്ല, അനന്യമായിരുന്നു എന്ന് പറയും. ആ അവസ്ഥയിൽ ഈശ്വരനിൽ നിന്നും ഈ മായയെ പിരിച്ചെടുക്കാൻ പറ്റില്ല. അത് ഗുരു പറയും, മായനോ അന്യത്. ആ മായാവിയിൽ നിന്ന് അവിടെ മായ വേറെയല്ല, അങ്ങനെ ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴും ഈ ആ മായാവിക്കുള്ള ഗുണങ്ങളൊന്നും മായക്കില്ല, അത് വേറെ കാര്യം. മായയെക്കുറിച്ച് പറയുന്നത് എന്താണത്? ത്രിഗുണം, ത്രിഗുണമയ്യായിരിക്കുന്നു. ത്രിഗുണമയും തിരുനീരണീശ് എന്ന് പറയാ പറഞ്ഞിട്ടില്ലേ. ആ ത്രിഗുണ സിദ്ധാന്തത്തെ ഗുരു അംഗീകരിക്കുന്നു, എല്ലാവരും അംഗീകരിക്കും. ഭാരതീയരായ എല്ലാവരും ത്രിഗുണ സിദ്ധാന്തത്തെ അംഗീകരിക്കും. ആ ത്രിഗുണങ്ങളിൽ നിന്ന് സൃഷ്ടി ഉണ്ടായതുകൊണ്ടാണ് ഈ സൃഷ്ടി നാനാരൂപത്തിലിരിക്കുന്നു എന്നാ പറയുന്നു. മായ മൂന്ന് ഗുണങ്ങളോടുകൂടിയിരിക്കുന്നു. ഈ മൂന്ന് ഗുണവും ഒന്നിനൊന്നും ചേരാത്തതാണ്. സത്വം വളരെ ശുദ്ധമാണെങ്കിൽ തമസ് അങ്ങേറ്റം മോശം, രജസ് ഇതിന്റെ രണ്ടിന്റെയും മധ്യത്തിൽ എന്ന മറ്റൊരു ഇതിന്റെ കൂടിക്കലർ സംഭവിക്കുന്ന ഒന്നാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പല അനുപാതത്തിൽ ഇത് കൂടി ചേർന്നിട്ടാണ് ഈ സൃഷ്ടി മുഴുവൻ. ഇതാണ് പഴയ സത്വം. അങ്ങനെയാണ് മൂന്ന് ഗുണങ്ങളിൽ നിന്ന് നാല് വർണ്ണങ്ങളുണ്ടായി പറയും. ഇത് കൂടി ചേർന്ന് നാല് തരത്തിലുള്ള മനുഷ്യർ ഉണ്ടായി എന്നൊക്കെ പണ്ട് കൽപ്പിച്ചത് അങ്ങനെയാണ്. അങ്ങനെയാണ് ചാതുർവർണ്ണിയുണ്ട്. ചാതുർവർണ്ണി എന്ന് പറയുന്നത് പഴയകാലത്ത് മനുഷ്യരിൽ മാത്രമല്ല പറയുന്നത്, വൃക്ഷങ്ങളിലും ലതകളിലും മൃഗങ്ങളിലും സർവജീവജാലങ്ങളിലും. എന്തിനാ? പാറയിൽ പോലുമുണ്ട് ചാതുർവർണ്ണി. ശില്പികൾ പാറയെ ശില്പം ഉണ്ടാകാൻ വേണ്ടി എടുക്കുമ്പോൾ അവർ ബ്രാഹ്മണ ശില പ്രത്യേകമുണ്ട്, അത് നോക്കിയാ അവരെടുക്കുന്നത്. അതിൽ പോലും ഈ ചാതുർവർണ്ണി ഉണ്ടെന്നുള്ള ഒരു സിദ്ധാന്തമാണ് പഴയത്. അതില് എവിടെ ഇത് കാണുന്നോ അവിടെയൊക്കെ ഉച്ച നീചത്വം വരും. ബ്രാഹ്മണശിലയാണെങ്കിൽ അത് ശ്രേഷ്ഠം, അതാണ് ദേവന്മാരെയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്നത്. ബ്രാഹ്മണശിലയാണ് എന്നുണ്ടാക്കും. ദേവി ഉണ്ടാക്കാൻ കുറച്ച്, ക്ഷത്രിയസിലായാലും കുഴപ്പമില്ലെന്ന് പറയും. ഇതൊക്കെ അവർ തട്ടിയും പൊട്ടിയും ഒക്കെ നോക്കിയിട്ട് പറയും ഇത് ബ്രാഹ്മണശിലയാണ്. അതൊക്കെ അവർ കണ്ടുപിടിക്കാൻ അവരുടേതായ രീതികളുണ്ട്. അത് സർവചരാചരങ്ങളിലും ഈ ഗുണമുണ്ടെന്നാണ്, സത്വന്റെ ജസ്തത്വം അങ്ങനെ മനുഷ്യരിലും ഉണ്ടെന്നു. അപ്പോ ഈ അതെവിടെ ഇരിക്കുന്നു? മായ തിരുണ രൂണിയായ മായ, മായയിലെ ഗുണങ്ങൾ ഇരിക്കുന്നുണ്ട്. അതിൽ നിന്ന് എന്തുണ്ടായി? ദേവനും ഉണ്ടായി, ചെകുത്താനും ഉണ്ടായി. അതിന് ഈശ്വരൻ ഉത്തരവാദിയല്ല. ഈശ്വരന് ഒരു സ്വഭാവം, ഈശ്വരന് അത്യന്ത പരിശുദ്ധനാണ്. ഈശ്വരൻ അങ്ങനെ ഒന്നും തന്നെ വരത്തില്ല. മായ എങ്ങനെയായിപ്പോയി? അതുകൊണ്ട് ഈ വ്യത്യാസങ്ങളെല്ലാം വന്നു. പിന്നെ ഇതെന്താണ്? പിറകിലോട്ട് ചിന്തിച്ചു പോകുന്നതാണ്. അപ്പം മനുഷ്യരെ നോക്കുമ്പോൾ മനുഷ്യരുടെ പല ഗുണങ്ങളുള്ളവർ കാണും അല്ലേ. വളരെ ശാന്ത സ്വഭാവമുള്ളവർ, ക്രൂര സ്വഭാവമുള്ളവർ, ക്ഷമയുള്ളവർ, ക്ഷമ ഇല്ലാത്തവർ, ക്രോധമുള്ളവർ, ക്രോധം ഇല്ലാത്തവർ. ഇതൊക്കെ മനുഷ്യരെ കാണുമ്പോൾ മനുഷ്യൻ കൽപ്പിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഇവന് കാണണമെങ്കിൽ ഇവന്റെ ഉള്ളിൽ ഇതിന് കാരണമായി എന്തോ ചില സവിശേഷതകളുണ്ട്. അതിനവർ കൊടുത്ത പേരാണ് ഗുണം. അവനത് എവിടെ നിന്ന് കിട്ടി? അങ്ങനെ പുറയിലേക്ക് പോയി പോയി പോയി പോയി പോയി മായാ വനിത. ഗുരു പറഞ്ഞിട്ടില്ലേ മായ എന്ന് പറയുന്ന വനിതയാണ്. വനിത എന്ന് പറഞ്ഞ സ്ത്രീ. മായാ വനിതയിൽ നിന്ന് പുറന്ന് മാറിടുന്നും നിത്യം. അങ്ങനെ ഇത് പഴയ കാഴ്ചപ്പാടാണ്, പഴയ കാലത്തെ ഉള്ള ഒരു കാഴ്ചപ്പാടാണ്. അത് തന്നെ പറയുന്നു, പുരാതന തത്വചിന്തയാണ്. അപ്പോൾ മായ ഇങ്ങനെ പല, ഈ വനിത ഇങ്ങനെ പല തരത്തിലായതുകൊണ്ട് സൃഷ്ടിയിലും കാണുന്നു. അങ്ങനെയാണ് നാല് വർണ്ണങ്ങൾ സർവത്ര വന്നതെന്നാണ്. അതിന് കാരണം ഈ ഗുണങ്ങളാണ്. അപ്പോ അതുകൊണ്ട് ഈശ്വരന് ഉള്ള പ്രയോജനം എന്താണ്? ഈശ്വരന് പറയാം ഞാൻ തന്നെയാണ് കർത്താവ് എന്ന് വെച്ചാൽ ഈ മായയാകുന്ന ഉപാധിയെ സ്വീകരിച്ചിട്ട് ഞാൻ കർത്താവാണ്. ഇതാണ് ഇനി ആ മായയായ ഉപാധി അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ സ്ത്രീ അല്ലെങ്കിൽ സന്താനം ഉണ്ടാകത്തില്ലല്ലോ. അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ഞാൻ അകർത്താവാണ്. ആ മാറ്റം നിർത്തിയിരിക്കുന്നതിനാണ് പറയുന്നത് മയ അധ്യക്ഷനാണ്, ഞാൻ അധ്യക്ഷനാണ്. ഞാൻ അധ്യക്ഷനായിരിക്കുന്നു എന്ന് വെച്ചാൽ ഞാനിതിന് കേവലം സാക്ഷിയാണ്, ഞാൻ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. ഞാൻ സാക്ഷിയായിരിക്കണമെങ്കിൽ ഞാൻ അകർത്താവാണ്. മറിച്ച് ആ ഉപാധിയോടുകൂടി ചേർന്നിരിക്കണമെങ്കിൽ ഞാൻ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഇതാണ് ഇത് രണ്ടും പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ശക്തിയെ സ്വീകരിക്കുന്നത്. രണ്ട് രീതിയിലും ഇരിക്കണം. ഈശ്വരന് സ്വയം പരമ വിശുദ്ധനായിരിക്കുകയും വേണം, എന്നാൽ ഈ സൃഷ്ടികളെല്ലാം തനിക്ക് തന്നെ ചെയ്യുകയും വേണം. കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുറി എന്താണ് ചുടി ചോറ് വാരിക്കുന്നു എന്ന് പറയുന്നു അതുപോലെ. അപ്പോൾ കുരങ്ങന് ചോറ് കഴിക്കണം, പക്ഷെ ചോറ് ചൂടാണ്, പിടിച്ചാൽ പോലും. അപ്പോൾ കുട്ടിക്കുരങ്ങനെ കൊണ്ട് അത് വാരിച്ചിട്ട് തൻ്റെ വായിലേക്ക് ഇടുക. അവിടെ ഉണ്ണീരുണ്ട്, അപ്പോൾ വേഗത്തില്ല. അതാണ് കുരങ്ങൻ്റെ ബുദ്ധി. സാറിന് ചൂടൊക്കെ നമ്മളെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ വാക്കാത്ത തന്നെ കുറച്ച് തണുക്കും, കാരണം ഉണ്ണീര് അതിനെ തണുപ്പിക്കും. അതുപോലെ ഈശ്വരൻ എന്ത് ചെയ്യുന്നു? എല്ലാം മായ കൊണ്ട് ചെയ്യിക്കും. അങ്ങനെ ചെയ്യിക്കുമ്പോൾ, താൻ ചെയ്യിക്കുമ്പോൾ താൻ കർത്താവായിരിക്കും. പക്ഷെ അതിൽ നിന്ന് എന്തെങ്കിലും ദോഷം തന്നിലേക്ക് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ താൻ ആരാകും? അകർത്താവ്. അയ്യോ ഞാനെന്ന് പറഞ്ഞില്ലേ, വിദ്യ അകർത്താരമം ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് മായ സ്വീകരിക്കുന്നത്. ഇത് ഞാൻ പറയുന്നത്, ഇത് എഴുതി വച്ചിരിക്കുന്ന സത്യമായ കാര്യമാണ്. ഞാൻ ഈശ്വരനെ നിരൂപണം ചെയ്യുന്നു നിങ്ങൾ വിചാരിക്കരുത്. ഇതിങ്ങനെ എഴുതി വച്ചിരിക്കുന്ന ഞാൻ പറയുക, ഈശ്വരനെയും മായയും ഇങ്ങനെയാണ്. നിങ്ങൾ ഏത് ഗ്രന്ഥമോ എടുത്ത് നോക്കുക, അവിടെ ഇങ്ങനെയാ പറയുന്നത്. സാക്ഷിയായിരിക്കുന്നു എന്നുള്ളതിനാണ് അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ തന്നിൽ ഒന്നും പറ്റത്തില്ല, ഒരു കറയും ഒരു കളങ്കവും തന്നിൽ പറ്റത്തില്ല. എന്നാൽ തനിക്ക് സൃഷ്ടിക്കണ്ടേ, സൃഷ്ടിക്കാൻ വേണ്ടി ആ മായയെ തന്നിലേക്ക് ചേർക്കും. പക്ഷെ തന്നിൽ എന്തെങ്കിലും ദോഷം വരുമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഈ കറകളെല്ലാം മായയിൽ തന്നെയാണ്, താൻ എന്താണോ ഇതിൽ ഒന്നും ഇടപെട്ടിട്ടില്ല. ഇങ്ങനെയുള്ളൊരു ഡബിൾ സ്റ്റാൻഡാണ് ഈശ്വരനും മായയും. അങ്ങനെയാണ് സൃഷ്ടി ഉണ്ടായെന്നാണ്. അപ്പൊ ഇനി ആർക്കെങ്കിലും ഈ എന്താണ് ഈ ചാതുർവർണ്ണിയൊക്കെ ഉണ്ടാക്കിയ ആളാണെന്ന് പറഞ്ഞ് ഭഗവാന് കുറ്റം പറയാൻ പറ്റുമോ? പറ്റത്തില്ല. പറഞ്ഞു ഞാൻ സാക്ഷിയാണ്, അതൊക്കെ ചെയ്ത് മായയാണ്, അതെല്ലാം ചെയ്ത് മായയാണ്. അപ്പൊ ചോദിക്കും ശരി, മായ സംബന്ധിച്ചു. പക്ഷെ ഈ കാണുന്ന ഈ എന്താണോ കൂടാനുകൂടി ഗ്രഹങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നു ഈ പ്രപഞ്ചം, മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഈ പ്രപഞ്ചം, ഇതിന് സൃഷ്ടികർത്താവായ ഒരാൾ വേണ്ടേ? അല്ലാതെ എങ്ങനെ ഈ ഇത്രയും വലിയൊരു പ്രപഞ്ചം ഉണ്ടോ? അത് ഞാൻ തന്നെ സൃഷ്ടിച്ചത് എന്നും പറയും. അപ്പൊ എന്റെ ക്രെഡിറ്റ് എല്ലാം എവിടെ പോയി? ഈശ്വരനെ തന്നെ പോയി. അത് ഞാൻ തന്നെ സൃഷ്ടി, അല്ല വേറെ ആർക്കും പറ്റും? ആർക്കും പറ്റത്തില്ല. ഏതിനാ? അല്ല അത് വേറെ, ഞാനിപ്പോ ഈ പറയുന്ന സൃഷ്ടിയുടെ കാര്യമാണ്. ശങ്കരാചാര്യ നമ്മൾ കുറ്റപ്പെടുത്തുന്നത് മറ്റു സന്ദർഭത്തിലാണ്. ഈ പറയുന്നത് എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന കാര്യമാണ്. ഇത് അടിസ്ഥാനപരമായ ഒരു തത്വം എന്നുള്ളതിനൊക്കെ ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. നമ്മുടെ ഈ തത്വചിന്തകന്മാര് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ്. അതിന് ഞാൻ അല്പവും വെള്ളം ചേർത്തിട്ടില്ല. പിന്നെ ശങ്കരാചാര്യ വിമർശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഈ ഉച്ചനീചത്വങ്ങൾ, അത് വിഷയം എന്ന് പറയുന്നത് സാമൂഹ്യ വിഷയമാണ്. ഇത് തത്വചിന്തയാണ്. സാമൂഹ്യ വിഷയത്തിൽ വന്നപ്പോൾ മനുഷ്യന്റെ സ്വാതന്ത്ര്യം, നീതി, സമത്വം ഇതിനൊക്കെ എതിരായ നിലപാടുകൾ എടുത്തതുകൊണ്ടാണ് നമ്മൾ എന്താണോ അവിടെ വിമർശിക്കുന്നത്. ഇന്ന് ഈ സൃഷ്ടിയെ സംബന്ധിച്ച് ഇതല്ലാതെ വേറെ ആർക്കൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ പറയാൻ പറ്റും, ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഇതല്ലാതെ വേറെ ആർക്കൊന്നും പറയാനില്ല. ഇതിനപ്പുറമൊന്നും പറയാൻ പറ്റില്ല. അത് ആരുടെയും കിട്ടുമല്ല. സൃഷ്ടികർത്താവായ ഈശ്വരനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ മായയും വേണ്ടി വരും. മായയും സ്വീകരിച്ചു, അപ്പം മായ ഈശ്വരൻ രണ്ടുപേരും. ഇനി ഇവരെങ്ങനെയാണ് സൃഷ്ടിച്ചത്? സൃഷ്ടിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നതല്ലാതെ ഒരു ഉത്തരം പറയാൻ ഇന്ന് വരെ നമ്മുടെ ഊരാചാര്യന്മാർക്കും ഇന്ന് വരെ സാധിച്ചിട്ടില്ല. ഞാനീ പറയുന്നവരെ ഇത്രയും പൊളിച്ചു പറയത്തില്ലെന്നേ ഉള്ളൂ. അവർ കുറച്ച് പൊതിഞ്ഞു പിടിച്ച് പറയും. ഇത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഏത് ഗ്രന്ഥം എടുത്ത് വായിച്ചു ഇതിനപ്പുറമൊന്നും പറയാൻ പറ്റില്ല. അത് എല്ലാവരും പറയുന്നത് തന്നെയാണ്. ഈശ്വരന് എങ്ങനെ ഇതിപ്പോ അറിഞ്ഞിട്ടാണല്ലോ പറയുന്നത്. ഇവരിങ്ങനെ മനസ്സിലാക്കി പറയുന്നു. എല്ലാവരും പറയുന്ന അവരവരുടെ അറിവാണ്. ഞാൻ പറയുന്നത് എന്താ എന്റെ അറിവല്ലേ? നിങ്ങളും മനസ്സിലാക്കിയ നിങ്ങളുടെ അറിവ്. പിന്നെ എങ്ങനെ അറിഞ്ഞു എന്നുള്ള ചോദ്യം വരും. അത് ഗുരു തന്നെ പറയുന്നു. എങ്ങനെ അറിഞ്ഞു എന്നാ പറഞ്ഞത്? അങ്ങനെ പറയുന്ന അതായത് നിങ്ങൾ എങ്ങനെ അറിയണം എന്ന് പറയുന്നു, ആ രീതിയിലാണ് അവരറിഞ്ഞത്. നിങ്ങളോട് എങ്ങനെ അറിയണമെന്ന് പറയുന്നു, ചിന്തിച്ചറിയാം. അപ്പൊ അവര് ചിന്തിച്ചറിഞ്ഞത്, അല്ലെങ്കിൽ നമ്മളോട് ചിന്തിച്ചറിയാൻ എന്തിനാ പറയുന്നു? നമ്മളോട് ചിന്തിച്ചറിയാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അവരും എന്താ ചെയ്തത്? ചിന്തിച്ചു മനസ്സിലാക്കി. പിന്നെ ചിന്തയില് നമ്മൾ ചിന്തിക്കുമ്പോൾ കുറച്ച് ഭാവനയും വരും. അത് ചിന്തയുടെ ഒരു ഭാഗമായിട്ട് കുറച്ച് ഭാവനകളും വരും. ചിന്തയിൽ ഭാവന വരുന്ന സ്വാഭാവികമാണ്. ഏതൊരു രചന എടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഭാവന വരും, ചിന്തയും വരും, എല്ലാം വരും. എന്താണ് മൊത്തത്തിലൊരു അവിശ്വാസം തോന്നുന്നുണ്ട്? ഇതിനകത്തെല്ലാം ഉണ്ട്, ചിന്തയും ഭാവനയും എല്ലാം വരും. അതൊക്കെ ഒന്ന് ശരിക്കും സാങ്ക്യന്മാര് പറഞ്ഞത് പിന്നെ വികസിച്ച് വികസിച്ച് വന്നാണെന്ന് ഈ പറയുന്ന രീതിയിലൊക്കെ. അവിടെ ശരിക്കും പറയുന്നത് പ്രകൃതി പുരുഷൻ എന്ന് പറയുന്നത് ആണും പെണ്ണും തന്നെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആണും പെണ്ണും പോലുമല്ല, അജാം ഏകാം ലോഹിത ശുക്ല കൃഷ്ണ ബഹി പ്രജാ സൃജമാന സ്വരൂപ എന്നെല്ലാം പറഞ്ഞ് അവിടെ പറയുന്നത് ഒരു ആണാടും പെണ്ണാടും. സാങ്കന്റെ സിദ്ധാന്തം അടിസ്ഥാനപരമായി നിൽക്കുന്ന ഇതിലാണ്, ഒരാണാടും പെണ്ണാടും ഇണ ചേരുന്നത്, അതിൽ സന്താനം ഉണ്ടാകുന്നത്, രണ്ട് രണ്ട് വഴിക്ക് പോകുന്നത്, ഇതിൽ വെച്ചുകൊണ്ടാണ് പറഞ്ഞില്ലേ. അത് അവര് നിരീക്ഷണത്തിൽ നിന്ന് തന്നെയാണ്. അതാണ് ഈ പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ബന്ധം എന്നാ പറയുന്നത്. അത് ആണാടും പെണ്ണാടും പോലെ എന്നാണ്. ശരിക്കും മനുഷ്യന്റെ എന്താണ് കണ്ണു തുറന്ന് കണ്ട കാര്യങ്ങൾ വെച്ചാണ് അവർ ചിന്തിച്ചു പോയത്. പിന്നെ അവർ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിച്ചു ചിന്തിച്ച് ഇങ്ങനെയാണ് ഇവിടുത്തെ ഈ പ്രപഞ്ച സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ആട്ടിന്റെ ദൃഷ്ടാന്തത്തിലൂടെ പറയുന്നു. ആട് എന്തോ ആണും ആണാടും പെണ്ണാടും എന്ന് പറയുന്നത് ലോകത്തുള്ള. പിന്നെ അത് കുറച്ചുകൂടെയൊക്കെ വികസിച്ച് വികസിച്ച് വന്നു. ആദ്യം അവർ ഈശ്വരനെ ഒന്നും എത്തിയില്ല. ഈ ആണാടിനും പെണ്ണാടിനും വന്നത് ആണും പെണ്ണിനും വന്നത് ഈ ആണാടും പെണ്ണാടും പിന്നെ ആണും പെണ്ണുമായി. പിന്നെ കുറച്ചുകൂടെ വളർന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു ഈശ്വരനായി പിൽക്കാലത്ത്. പിന്നെ ഈശ്വരൻ, പിന്നെ ഒരു മായാശക്തി ഇങ്ങനെ വന്നു. അപ്പോൾ ഇത് വെറും ഭാവനയെന്ന് പറയാൻ പറ്റില്ല, ചിന്ത ഒരുപാടുണ്ട്. കാരണം ഇങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ എന്തൊക്കെ ദോഷങ്ങൾ വരുന്നു അതൊക്കെ ചിന്ത കൊണ്ടാണ് പരിഹരിക്കുന്നത്. ഈ പറയുന്നതിന് ഇപ്പോ പറയും പ്രകൃതി സൃഷ്ടിച്ചു. പ്രകൃതി എന്ന് പറയുന്നത് ജഡയായ പ്രകൃതിക്ക് എങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും? പറയും അവിടെ ഈശ്വരനുണ്ട്, ചൈതന്യം ഉണ്ട്, ദോഷങ്ങൾ വരും. ശരി, അങ്ങനെ ചേതനായ ഈശ്വരൻ സൃഷ്ടിച്ച ഈ ദോഷം ചേതന് വരില്ലേ? പറയല്ല, അത് ദോഷങ്ങളെല്ലാം പ്രകൃതിയിലാണ്. എന്തുകൊണ്ട്? പ്രകൃതി ത്രിഗുണമയിയാണ്. ഇങ്ങനെ അവരെന്ത് ചെയ്യുന്നു? യുക്തി ഉപയോഗിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചാണ് ഈ സിദ്ധാന്തങ്ങളൊക്കെ ഇത്രയും വികസിപ്പിച്ചെടുത്തത്. അല്ല, ചിന്തയില്ലാതെയല്ല. എന്ന് പറയുമ്പോൾ ഈ ചിന്തയ്ക്കെല്ലാം ഒരു ചരിത്ര പശ്ചാത്തലം കൂടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. ഇതിപ്പോൾ ആരുടെയെങ്കിലും തലയിൽ ഇങ്ങനെ പൊട്ടി വീണ ഒരു കാര്യമൊന്നും ഇന്ന് അതിന് ആൾക്കാർ പല തരത്തിൽ അതിന് ഈ പറയുന്ന ഈ ഇതിനെയൊക്കെ ഇന്ന് പാശ്ചാത്യ ലോകത്തൊക്കെ ഇതിനൊക്കെ ഇന്ന് ഭയങ്കരമായ വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ പാൻസൈക്കിസം, കോസ്മോസൈക്കിസം ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവരിന്നത്തെ ചുറ്റുപാടുകളിൽ നിന്ന് മാത്രം ചിന്തിക്കുകയാണ്. ഇത് പഴയ കാലത്തെ ആ ചുറ്റുപാടുകളിലൂടെ കണക്കിലെടുത്ത് ചിന്തിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എങ്ങനെ ഇത് ഇവിടെ എത്തിച്ചേരണം, അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പഴയ കാലത്ത് ഇതൊക്കെ ചിന്തിക്കുന്നതിന് തർക്കവും സാങ്കേതികവും ഒക്കെ ആദ്യം ഒന്ന് മനസ്സിലാക്കുന്നതാണ്. അപ്പോഴേ മനസ്സിലാവും ഇത് എവിടുന്ന് എങ്ങനെ ഇതൊക്കെ ഉരുത്തിരിഞ്ഞു വന്നു. അത് അത്യാവശ്യമാണ് അത് മനസ്സിലാക്കും. ആ തത്വചിന്തയുടെ ഏറ്റവും വലിയ പുരോഗതിയാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്ന ഈ തലം. ഇതിന്റെ വളരെ പ്രാകൃതമായ രൂപങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എന്ത് വേണം? ഈശ്വരനും മായയും അതിൽ രണ്ടുപേരും കൂടെ ചേർന്നാണ് സൃഷ്ടി. അതിൽ ചിലടത്ത് ഈശ്വരനാണ് സൃഷ്ടിച്ചതെന്ന് പറയും, ചിലടത്ത് മായയാണ് സൃഷ്ടിച്ചത്. അത് രണ്ടും കൂടെ പറയുന്നുണ്ട്.